സൂത്ര സാങ്കൃഭാഷ്യ അധ്യായം 3 12 15 സൂത്രം 21 ദർശനാച്ച നഹി തത് പുരുഷതന്ത്രം വസ്തുതന്ത്രമേവ ഹി തത്. ഭാഷ്യകാരൻ പറയുന്നു, ജ്ഞാനത്തെ കുറിച്ച് പറയാം. പ്രമാണജന്യവും യഥാഭൂത വിഷയവുമാണ് ജ്ഞാനം. അത് പുരുഷതന്ത്രമല്ല. ഉപാസനയുടെ പ്രത്യേകത എന്താണ്? പുരുഷതന്ത്രമാണ്. അതിൽ നിന്നുള്ള വ്യത്യാസം ജ്ഞാനത്തിന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ആവർത്തിച്ച് പറയുന്നത്. അപ്പൊ ജ്ഞാനം അതെങ്ങനെ ഉണ്ടാകുന്നു? പ്രമാണജന്യം. അപ്പോ അതിനെ ഒരിക്കലും പുരുഷാധീനമാകാൻ പറ്റത്തില്ല. ഇത് ഭാവനാജന്യമല്ല. പക്ഷെ ഉപാസന അങ്ങനെയല്ല. യോഷാവാവഗൗതമാഗ്നി പഞ്ചാഗ്നി വിദ്യയിൽ പുരുഷോവാവഗൗതമാഗ്നി എന്നെല്ലാം പറയുന്നിടത്ത് ഭാവന ചെയ്യുകയാണ്. പുരുഷൻ അഗ്നിയാണ്, സ്ത്രീ അഗ്നിയാണ്. അതുകൊണ്ടത് കർത്തും അകർത്തും അന്യഥാവ കർത്തും ശക്തി ചെയ്യാൻ ചെയ്യാതിരിക്കാം, മറിച്ചും ചെയ്യാം. അപ്പൊ ഇതിനെ രണ്ടിനെയും വ്യക്തമായി തന്നെ മനസ്സിലാക്കുന്നു എന്നാണ്. അങ്ങനെ മനസ്സിലായിക്കഴിഞ്ഞാൽ പിന്നെ ജ്ഞാനവും ഉപാസനയും തമ്മിലുള്ള ഈ ആശയക്കുഴപ്പം അത് മാറിക്കിട്ടും. ജ്ഞാനാത്മുക്തി, അതാണ് അദ്വൈതത്തിലെ മുഖ്യമായ സിദ്ധാന്തം. ജ്ഞാനം ഒരുവനിലുണ്ടാകുന്നു. അപ്പം മുക്തി, അത് നമ്മൾ പല സന്ദർഭത്തിലും വിശദീകരിച്ചിട്ടുള്ളതാണ്. അതിനുവേണ്ടി ഉപാസന വരെ പോകേണ്ട കാര്യം ഇല്ല എന്ന്. സ്വാമി ഇവിടെ സ്വയമേവ ചേത് അന്യഥാ ഉത്പദ്യത ഭ്രാന്തിരേവ സ്യാത് എന്ന് പറയുന്നു. അതില് അന്യഥാ ഉത്പദ്യത എന്ന് പറയുമ്പോ പിന്നെ ഭ്രാന്തി എന്ന് പിന്നെ പറയേണ്ട കാര്യമില്ല. അന്യഥാ ഉത്പദ്യത എന്ന് പറയുമ്പോ പിന്നെ ഭ്രാന്തി എന്ന് പറയേണ്ട കാര്യമില്ല. അത് ഭ്രാന്തി എന്ന് എന്തുകൊണ്ട് പറയുന്നു? അതിന് ഹേതുവാ പറഞ്ഞു. എന്തുകൊണ്ട് ക്രിയ മനസ്സി ക്രിയ എന്ന് പറഞ്ഞു? അത് യോഷാ വാവ ഗൗതമാഗ്നി പുരുഷോ വാവ ഗൗതമാഗ്നി എന്നെല്ലാം പറയുന്നിടത്ത് കൽപ്പിക്കുകയാണ്. ഉപാസനയ്ക്ക് വേണ്ടി കൽപ്പിക്കുകയാണ്. ഒന്നിനെ മറ്റൊന്നായി കൽപ്പിച്ചാൽ അത് അങ്ങനെ അതിൽ പിന്നെ വ്യത്യാസങ്ങളെല്ലാം പറയും. എന്നാലും പൊതുവെ ഇവിടെ പറയുകയാണ്. അതിനിവിടെ പ്രസിദ്ധമായ ഉദാഹരണം പറഞ്ഞത് സ്വയം ഉത്പന്നമാകുന്നു, കൽപ്പിക്കുന്നതുമല്ല, സ്വയം ഉത്പന്നമാകുന്നതാണ് രജ്ജു സർപ്പജ്ഞാനം. അത് ഭ്രാന്തിയാണ്. സ്വയമേവ എങ്ങനെ? സ്വയമേവ ചെയ്ത് അന്യഥ ഉത്പത്തിയത് എന്ന് വേണം. അന്യഥ സ്വയം ഉണ്ടാകുകയാണെങ്കിൽ അത് ഭ്രാന്തി. അതിന് ഉപാസനയായിട്ടൊരു വ്യത്യാസമുണ്ട്. ഉപാസനയിലും അന്യഥാജ്ഞാനമാണെങ്കിലും അത് ഭ്രാന്തിയല്ല. എന്തുകൊണ്ട്? സ്വയമേവ ഉത്പന്നമല്ല, ശ്രുതി പ്രമാണം. ആ, ശ്രുതി പ്രമാണമാണ്. അതുകൊണ്ട് പക്ഷെ അന്യഥാജ്ഞാനമാണ്. ആ വ്യത്യാസത്തെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പറഞ്ഞ് സ്വയമേവ എന്ന് എടുത്തു പറഞ്ഞത്. മറ്റ് സ്വയം ആർക്കും അങ്ങനെ ബുദ്ധി ഉണ്ടാകത്തില്ല. പുരുഷോ ഭാവഗതമാകിനി എന്ന് പറയാതെ ഉണ്ടാകത്തില്ല. അപ്പം അതിന് പക്ഷെ അന്യഥാജ്ഞാനം എന്നുള്ള നിലയ്ക്ക് അതിനെ ഭ്രാന്തി എന്ന് വിളിക്കാമെങ്കിലും ശരിക്കും അത് ഭ്രാന്തിയിൽ പെടത്തില്ല. കാരണം അത് ശ്രുതിശാസ്ത്രജന്യമാണ്, പ്രമാണജന്യമാണ്. ആ ഒരു വ്യത്യാസത്തെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. സ്വയമേവ ഉത്പത്തിയത ഭ്രാന്തിരവസ്യ. അതുകൊണ്ടാണ് അവനെ പറഞ്ഞത്. അത് ഒരു മാനസിക ക്രിയയാണ്. ജ്ഞാനമെന്ന് പറയാം, അന്യഥാ ജ്ഞാനമെന്നും പറയാം, പക്ഷെ അത് മാനസികമായ ക്രിയയാണ്. അത് കഴിഞ്ഞ ദിവസം വിശദീകരിച്ച് അണ്ടുപാസനയും ജ്ഞാനത്തെയും തമ്മിൽ കൂട്ടിക്കുഴച്ച് രണ്ടിനെയും നശിപ്പിച്ച് കളയരുത്. അപ്പൊ ഈ ഉപാസനയെ ഭാഷകാരൻ ഇത്രയൊക്കെ വേർതിരിച്ച് പറയുമ്പോൾ ഉപാസകന്മാർക്ക് നിരാശയും ദേഷ്യവും പ്രയാസമൊക്കെ വരും. പക്ഷെ ഭാഷ്യപ്രക്രിയ ഇതാണ്. എന്നാലും ഉപാസനയുടെ ആയാൽ എന്താ എന്ന് ചിന്തിക്കും. അങ്ങനെയുള്ളവർക്ക് ഉപാസനയെക്കുറിച്ച് പറയുന്ന ഭാഗങ്ങളും ഉണ്ട് അദ്വൈതികളിൽ തന്നെ. അവരെ ആശ്രയിക്കുക, അവരെന്താണ് പറയുന്നതെന്ന് മനസ്സിലാക്കുക, അപ്പോൾ സമാധാനം വരും, നിരാശയെല്ലാം മാറിക്കിട്ടും. ഉപാസനയിൽ നിന്ന് സമ്യക്ജ്ഞാനം പറയുന്നുണ്ട്. അതായത് എന്തിനാ ഉപാസിക്കുന്നത്? മുക്തിക്ക് വേണ്ടിയല്ലേ. അപ്പോൾ ഉപാസനയിൽ നിന്നും സമ്യക്ജ്ഞാനം, സമ്യക്ജ്ഞാനം കൊണ്ട് തന്നെ മുക്തി. അല്ല, സമ്യക്ജ്ഞാനം കൂടാതെ മുക്തി ഉണ്ടാകത്തില്ല. അതിനവർ പറയുന്നത് ഞാൻ മനഃപൂർവ്വ വിഷയത്തിലേക്ക് കിടക്കാതിരുന്നതാണ്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പ്രക്രിയ എന്താണെന്ന് വ്യക്തമായി മനസ്സിലാക്കുക, ഭാഷ്യമാണ്. ഇനി മറ്റൊരു പ്രക്രിയയിലേക്ക് പോയി കഴിഞ്ഞാൽ നേരത്തെ തന്നെ ഇവിടെ കൺഫ്യൂഷനിലായിരിക്കും. ഇതെല്ലാം കൂടെ പറഞ്ഞിട്ട് അവസാനം ആശയ കൊടുക്കുക. ചിലപ്പോൾ ഇതൊന്നിനുമുള്ള വിശ്വാസവും നഷ്ടപ്പെട്ടു. വിശ്വാസം ഉപാസകന്മാരെ സംബന്ധിച്ച് പറയാൻ എന്താണ്? വിശ്വാസമാണ് മുഖ്യം. ഞാൻ വന്നിട്ട് ആൾക്കാരുടെ വിശ്വാസം നഷ്ടപ്പെടുത്തി എന്നുള്ള പേര് ദോഷം എനിക്കുണ്ടാകും. അതുകൊണ്ടാണ് ഞാൻ ആ വിഷയമേ സ്പർശിക്കാത്തത്. പക്ഷുകാരൻ ഇങ്ങനെ പറയുന്നു എന്ന് പറയുന്നു, ഇതെന്റെ അഭിപ്രായമാണ്. ഭൂരിപക്ഷം അനുസരിച്ച് വേണമെങ്കിൽ പറയാം. അത്യന്തം ബുദ്ധിമാന്ദ്യാത്വ സമഗ്രാവാപ്യസംഭവ എന്ന് പറയുന്നത്. ഒരുവൻ അത്യന്ത ബുദ്ധിമാന്ദ്യമോ അല്ലെങ്കിൽ വേണ്ടത്ര സാമഗ്രികൾ ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ എന്തിനു വേണ്ടി? വിചാരത്തിന് വേണ്ടി. ഇത് ഉപാസകരുടെ പക്ഷമാണ്, ഭാഷ്യ പ്രക്രിയ അല്ല. അതാദ്യം മനസ്സിലാകും. അപ്പോൾ അതുകൊണ്ട് ഇത് രണ്ടും കൂടെ ഇട്ട് കൂട്ടിക്കുഴച്ചിട്ട് എൻ്റെ തലയിൽ കൊണ്ട് വയ്ക്കരുത്. പണ്ടേ ദുർബല, പിന്നെ ഗർഭിണി എന്ന് പറഞ്ഞ പോലെ ആയിപ്പോയി അവസ്ഥ. ഇതെല്ലാം കൂടെ കേട്ടിട്ട് അവസാനം എഴുന്നേറ്റിരിക്കാനും നടക്കാനും വയ്യാത്ത സ്ഥിതിയിൽ വരും. എന്റെ ഭൂരിപക്ഷ അഭിപ്രായം അനുസരിച്ച് പറയുകയാണെങ്കിൽ ഇങ്ങനെയാണ്, അത്യന്ത ബുദ്ധിമാന്ദ്യം കൊണ്ട് ഒരുവനെ വിചാരം ചെയ്യുന്നതിന് അസമർത്ഥനാണെങ്കിൽ പിന്നെ സാമഗ്രി വിചാരം ചെയ്യുന്നതിന് ഒരു ഗുരുവിൻ്റെ സഹായം ആവശ്യമുണ്ട്. എന്നുവെച്ചാൽ ശ്രവണം മാത്രം പോരാ, വിചാരവും പല സഹായത്തോടെ ചെയ്യാൻ പറ്റും. അതിനൊന്നും കഴിവില്ലാത്തവൻ അനിശം ഉപാസീത എന്നാണ്. അവൻ നിരന്തരം എന്ത് ചെയ്യണം? ഉപാസിക്കണം. അവിടെ പലതരത്തിലുള്ള പ്രശ്നങ്ങളും വരും, അതിന് സമാധാനവും പറയുന്നുണ്ട്. അതായത് ഉപാസനയ്ക്ക് വേണ്ടത് വിശ്വാസമാണ്, വിശ്വാസം മതി. ഉദാഹരണം പറയുന്നു, ഗുരുവായൂരപ്പൻ എന്ന് പറയുന്നു, നമ്മൾ കാണുന്ന എന്താണ്? കല്ലോ പിച്ചളയോ കൊണ്ടുണ്ടാക്കിയ ഒരു സാധനമാണ്. അത് കാണിച്ചു കൊടുത്തിട്ട് ഒരാളോട് പറയുകയാണ് ഇത് മഹാവിഷ്ണുവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശ്രദ്ധയുള്ളവനെ അംഗീകരിക്കും, വിശ്വാസമുള്ളവനവൻ അംഗീകരിച്ചിട്ട് അവന് ഉപാസിക്കും. അപ്പോൾ ഉപാസനയ്ക്ക് എന്താ അടിസ്ഥാനം? അത് വിശ്വാസമാണ്. വേദത്തെ സംബന്ധിച്ചും അങ്ങനെ തന്നെ. മരിച്ചു കഴിഞ്ഞാൽ സ്വർഗം കിട്ടുമെന്ന് ഒരാളിനോട് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഇവിടെ കർമ്മം ചെയ്യുന്നു. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? വിശ്വാസം. വൈദിക ഉപാസനകൾ പഞ്ചാഗ്നി വിദ്യയുടെ ഫലം പറയുന്നു ബ്രഹ്മലോകപ്രാപ്തി. നമ്മൾ ചർച്ച ചെയ്തതാണ്, അവിടെയാണ് പഞ്ചാഗ്നി വിദ്യ. പഞ്ചാഗ്നി ഉപാസന, പുരുഷൻ അഗ്നിയാണ്, സ്ത്രീ അഗ്നിയാണ്, ഇങ്ങനെയൊക്കെ ഭാവന ചെയ്യുന്നു. ഇത് ചെയ്തു കഴിഞ്ഞാൽ മരണശേഷം ബ്രഹ്മലോകത്തിലെത്താം. അവിടെ എന്താണ്? വിശ്വാസമാണ്. അതുപോലെ ഇവിടെയും നിർഗുണബ്രഹ്മോപാസന, അതും സഗുണബ്രഹ്മോപാസനയിൽ തർക്കമില്ല. കാരണം ശ്രുതിയിൽ തന്നെ സഗുണബ്രഹ്മോപാസനയെക്കുറിച്ച് പലയിടത്തും പറയുന്നുണ്ട്. അപ്പോൾ ഇന്ന ഇന്ന ഗുണങ്ങളോടുകൂടി ബ്രഹ്മത്തെ ഉപാസിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഫലവും പറയുന്നു. ബ്രഹ്മലോകപ്രാപ്തി പോലെയുള്ള ഫലങ്ങൾ, ജക്ഷൻ ക്രീഡൻ എന്നൊക്കെയുള്ള അതിൻ്റെ ഫലങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പം അവിടെ അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷെ നിർഗുണ ബ്രഹ്മോപാസനയെക്കുറിച്ച് അഭിപ്രായ വ്യത്യാസമുണ്ട്. നിർഗുണ ബ്രഹ്മത്തെ എന്തിനു ഉപാസിക്കണം എന്നാണ്. കാരണം ബ്രഹ്മത്തെ ശ്രവണത്തിൽ നിന്ന് ബ്രഹ്മജ്ഞാനം ഉണ്ടായാൽ പിന്നെന്തിനാ ഉപാസിക്കുന്നത്? ബ്രഹ്മജ്ഞാനം ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെ ഉപാസിക്കും? വികല്പമാണ്. ഉപാസിക്കണമെങ്കിൽ അതിനെക്കുറിച്ച് ജ്ഞാനം വേണ്ടേ? ശ്രവണത്തിൽ നിന്ന് ജ്ഞാനം ഉണ്ടാകുന്നില്ല, പിന്നെ എങ്ങനെ ഉപാസിക്കും? ഉണ്ടായാൽ പിന്നെ എന്തിനു ഉപാസിക്കും? നിർഗുണ ബ്രഹ്മ ഉപാസന്മാർ പറയുന്നത് ശ്രവണത്തിൽ നിന്ന് ഉണ്ടാകുന്ന ജ്ഞാനം പരോക്ഷ ജ്ഞാനമാണ്. അതാണ് ഏറ്റവും പ്രധാനമായ വ്യത്യാസം. ഈ പരോക്ഷ ജ്ഞാനം ഉണ്ടായിക്കഴിഞ്ഞാൽ മനന നിധിധ്യാസനങ്ങളിലൂടെ അപരോക്ഷ ജ്ഞാനം ഉണ്ടാകും. അപരോക്ഷ ജ്ഞാനം ഉണ്ടായാലേ മുക്തി സംഭവിക്കും. അങ്ങനെ അപരോക്ഷ ജ്ഞാനം ഉണ്ടാകുന്നത് സവികൽപ്പ സമാധി, പിന്നെ നിർവികൽപ്പ സമാധി, ഇങ്ങനെയൊക്കെയാണ് ഉണ്ടാകുന്നത്. അത് എന്തിനാ അപരോക്ഷ ജ്ഞാനം വേണ്ടി വരുന്നു? കാരണം പറയുന്നു ദേഹാത്മബുദ്ധി, ഞാൻ ദേഹമാണെന്നുള്ള ബുദ്ധി. ഇത് പ്രത്യക്ഷമാണ്, എന്ന് വെച്ചാൽ അപരോക്ഷമാണ്. ഈ അപരോക്ഷ ബുദ്ധി പരോക്ഷ ജ്ഞാനം കൊണ്ട് നശിക്കത്തില്ല. ശ്രവണത്തിൽ നിന്നുണ്ടാകുന്ന ജ്ഞാനം എന്താണോ പരോക്ഷജ്ഞാനമാണ്. അതുകൊണ്ട് ഈ ദേഹാത്മബുദ്ധി മറ്റും നശിക്കത്തില്ല. അത് നശിക്കണമെങ്കിൽ അപരോക്ഷജ്ഞാനം ഉണ്ടാവണം. അപരോക്ഷജ്ഞാനം ഉണ്ടാവണമെങ്കിൽ ശ്രവണം കഴിഞ്ഞ് വിചാരം ചെയ്യണം. അങ്ങനെ വിചാരത്തിൽ ചരമജ്ഞാനം ഉണ്ടാകും. ഈ ജ്ഞാനമൊന്നും ചരമജ്ഞാനമല്ല. ആ ചരമജ്ഞാനം കൊണ്ട് അത് അപരോക്ഷജ്ഞാനമായതുകൊണ്ട് ഈ അപരോക്ഷ ഭ്രമത്തെ അതില്ലാതാക്കുന്നു. അവിടെയും പ്രശ്നങ്ങളൊക്കെ വരും. അങ്ങനെ വിചാരം ചെയ്യുന്നവർ എല്ലാവർക്കും ജ്ഞാനം ഉണ്ടാകുന്നുണ്ടോ? ഇന്നുണ്ടാവാതിരിക്കാം. ഭൂതം, വർത്തമാനം, ഭാവി മൂന്ന് തരത്തിൽ പ്രതിബന്ധങ്ങൾ വരാം. പ്രതിബന്ധം വന്നു കഴിഞ്ഞാൽ വിചാരം ചെയ്തു കഴിഞ്ഞാലും അപരോക്ഷം ഞാൻ ഉണ്ടാകത്തില്ല, മോക്ഷം ഉണ്ടാകത്തില്ല. അതിനുദാഹരണം പറയുന്നത് പുരാണ കഥകളെയൊക്കെ വെച്ചുകൊണ്ട് പറയണം. ഒരു ഗൃഹസ്ഥൻ വിരക്തനായി സന്യാസത്തെ സ്വീകരിച്ച ഒരു ഗുരുവിൻ്റെ അടുത്ത് പോയി തത്വവിചാരം ചെയ്യുകയാണ്. പക്ഷേ അയാൾ അയാളുടെ ഭാര്യയിൽ വളരെയധികം അനുരക്തനായിരുന്നു. അതുകൊണ്ട് വിചാരം ചെയ്തിട്ടൊന്നും മനസ്സിൽ നിന്ന് ഭാര്യ പോകുന്നില്ല. പ്രതിബന്ധകമാണ്, ജ്ഞാനം ഉണ്ടാകുന്നില്ല, മുക്തി സംഭവിക്കുന്നില്ല. അപ്പോൾ ഗുരു എന്ത് ചെയ്തു? അവിടെയാണ് ഭാര്യ ഭജതി ഭർത്താരം, ഭർത്താരം എന്ന് പറഞ്ഞ് ഉപദേശിക്കുന്നു. സ്വാത്മാനമേവ ഭജതി സർവോപി വിഷയസ്ഥിതം എന്നൊക്കെ ഉപദേശിക്കുന്നു. ഭാര്യ ഭർത്താവിന് ഭാര്യയുടെ സ്നേഹമല്ല, അതെല്ലാം എന്താണ്? ആത്മ പ്രേമമാണ്. വിഷയസ്ഥിതമായ ബ്രഹ്മാനന്ദമാണത്, അല്ലാതെ ഭാര്യയോടുള്ള ആനന്ദമല്ല എന്നൊക്കെ പറഞ്ഞ അയാളെ ബോധവൽക്കരിക്കുന്നു. അപ്പം ആ സ്നേഹത്തെ ബ്രഹ്മാനന്ദമായെല്ലാം അയാൾക്ക് വിശദീകരിച്ചു കൊടുത്ത് പോയത്, ആ ഭാര്യയോടുള്ള സ്നേഹം തന്നെ അയാൾക്ക് എന്തായി മാറി? ബ്രഹ്മാനന്ദമായി മാറി. കാര്യം പിടികിട്ടി. ആ പ്രതിബന്ധം ഭൂതപ്രതിബന്ധം, അവിടെ ഭൂതം എന്ന് പറയുന്നത് സന്യാസത്തിന് മുമ്പുണ്ടായിരുന്ന ആസക്തി പ്രതിബന്ധമായതുകൊണ്ടാണ്. ചിലർക്ക് വർത്തമാനത്തിൽ തന്നെ പ്രതിബന്ധം ഉണ്ടാകാം. അനുദാഹരണം പറയുന്നു വാമദേവന്റെ ഉദാഹരണം. വാമദേവൻ എല്ലാ അഭ്യാസങ്ങളും ചെയ്തതാണ്, പക്ഷെ എന്തോ ഒരു പ്രതിബന്ധം ഇരുന്നത് കൊണ്ട് ആ ജന്മത്തിൽ ജ്ഞാനം ഉണ്ടായി മുക്തനായില്ല. ചരമജ്ഞാനം അത് വേണം. അടുത്ത ഒരു ജന്മം വന്നപ്പോൾ ആ മരണത്തോടുകൂടി തന്നെ എല്ലാം നശിച്ചു. അടുത്ത ജന്മത്തിൽ ഗർഭത്തിൽ വെച്ച് തന്നെ ജ്ഞാനം ഉണ്ടായി മുക്തനായി. ആഗാമി പ്രതിബന്ധം ഭാഗവതത്തിലും മറ്റും ഭരതന്റെയും മറ്റും കഥ പറയും. ഒന്ന് രണ്ട് മൂന്ന് ജന്മം വരെ വേണ്ടി വന്നു, അത് ആഗാമി പ്രതിബന്ധം. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ സംഭവിക്കാം. പിന്നെ പറയുന്നു, പക്ഷെ ഇങ്ങനെ ഒരു ജ്ഞാനാഭ്യാസം വിചാരത്തിനും ഒരുവിന് ശേഷിയില്ലെങ്കിൽ വിഷയാസക്തി, പ്രജ്ഞാമാന്ദ്യം, വിപരീയ ദുരാഗ്രഹം ഇതെല്ലാം വരാം ഒരാൾക്ക്. അയാൾക്ക് വിചാരം കൂടി ചെയ്യാൻ പറ്റുന്നില്ല. എന്നുവെച്ചാൽ തത്വത്തെ ശ്രവിച്ചൊരു വിചാരം പറ്റുന്നില്ല. പ്രജ്ഞാമാന്ദ്യം, ബുദ്ധിക്ക് മന്ദത. പറയുന്നതൊക്കെ ശ്രവണ സമയത്ത് കുറേശ്ശെ കത്തുമെങ്കിലും അത് കഴിഞ്ഞാൽ പോയി, ഒന്നും മനസ്സിലിക്കുന്നില്ല. അതാണ് പ്രജ്ഞാമാന്ത്യം. പിന്നെ വിചാരം ചെയ്യണമെന്ന് പറഞ്ഞാൽ അതെന്താ ഈ വിചാരം എന്ന് ചോദിക്കും. അതെന്താണെന്ന് പിടികിട്ടുന്നില്ല. എന്താ വിചാരം? പിന്നെ അതുകൂടാതെ എന്താണ് കൂനം മേൽ കുരു എന്ന് പറഞ്ഞതുപോലെ വിഷയാസക്തിയുണ്ട്. ശ്രവണ സമയത്ത് ഇതിനോടൊക്കെ താല്പര്യം തോന്നും. അത് കഴിഞ്ഞാൽ പിന്നെ മറ്റു പണികളിലാണ് താല്പര്യം. അപ്പോ രക്ഷയില്ല. അയാൾ ഏർപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം വേറെയാണ്. അതാണ് വിഷയാസക്തി. വിഷയം ഇന്നതാവണമെന്നില്ല, എന്തെങ്കിലും കാര്യങ്ങളിൽ ഏർപ്പെടും. അപ്പോൾ അയാൾ ചരമജ്ഞാനം ഉണ്ടാകത്തില്ല, അപരോക്ഷ ജ്ഞാനം ഉണ്ടാകത്തില്ല. പിന്നെ വിപരീയ ദുരാഗ്രഹം. ഈ പറഞ്ഞ ദോഷങ്ങളൊക്കെ കുറെ പരിഹരിക്കാം. വലിയ വിഷയാസക്തിയില്ല. മറ്റ് അധികം പണികളുമില്ല. എല്ലാം ഇതിൻ്റെ പേരിൽ എല്ലാത്തിനും അവധി എടുത്തിരിക്കുകയാണ്. പക്ഷെ മനസ്സിലെപ്പോഴും കുതർക്കം, അതെങ്ങനെ ശരിയാവും, അതെങ്ങനെ ശരിയാവും. പക്ഷേ എന്നാലും ഇതിങ്ങനെ നിരന്തരം ചോദിച്ചുകൊണ്ടേയിരിക്കും. അവിടെ എങ്ങനെ ഞാനും ഉണ്ടാവും. ഇങ്ങനെ ഒരവസ്ഥയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ പറയുന്ന എന്താണോ, മനുഷ്യൻ ബ്രഹ്മോപാസിത, നിരന്തരം ബ്രഹ്മത്തെ ഉപാസിക്കുക. വിചാരത്തിനൊന്നും പോണ്ട, അത് നടക്കില്ല. ശ്രവണത്തിൽ നിന്ന് എന്ത് ധരിച്ചോ ഉപാസിക്കുക. അപ്പോ അതെന്താ ഉപാസന? ശ്രുതിയിൽ സഗുണ ബ്രഹ്മത്തെക്കുറിച്ചും പറയുന്നു, നിർഗുണ ബ്രഹ്മത്തെക്കുറിച്ചും പറയുന്നു. സഗുണ ബ്രഹ്മത്തെ ഉപാസിക്കാം, അതിൽ അഭിപ്രായ വ്യത്യാസമൊന്നും. നിർഗുണ ബ്രഹ്മത്തെക്കുറിച്ച് പറയുന്നു അസ്തൂലം അനണു, ഇങ്ങനെയൊക്കെ മുമ്പ് പലപ്പോഴും വന്നിട്ടുണ്ട്. ഇങ്ങനെ പറയുന്നതാണ് നിർഗുണം ബ്രഹ്മം. അപ്പൊ തന്നെക്കുറിച്ച് അസ്തൂലം അനണുവെന്ന് ധ്യാനിക്കുക നിരന്തരം. ആ ഉപാസന എന്ന് പറയുന്നത് പുരുഷതന്ത്രമാണ്. തനിക്ക് ചെയ്യാം ചെയ്യാതിരിക്കാം. പക്ഷെ തൻ്റെ പ്രജ്ഞാമാന്ദ്യം മറ്റും കണക്കിലെടുത്തുകൊണ്ട് പുരുഷപ്രയത്നത്തെ ആശ്രയിച്ച് ഇരുന്ന് ഉപാസിക്കുക. അങ്ങനെ ഉപാസിച്ചു കഴിഞ്ഞാൽ നിരന്തരമായ സജാതീയ പ്രത്യയ പ്രവാഹം ഉണ്ടാകുന്നു. ഇയാൾക്ക് ശ്രവണത്തിൽ നിന്ന് തത്വമസി തുടങ്ങിയ വാക്യങ്ങൾ ശ്രവിച്ചു, അസ്തൂലാനണു ഇത്യാദിയും ശ്രവിച്ചു. പക്ഷെ പരോക്ഷജ്ഞാനമേ ഉണ്ടാകുന്നുള്ളു. അപ്പൊ പരോക്ഷജ്ഞാനം എന്ന് പറയുന്നത് എന്താണ്? അസ്ഥി ബ്രഹ്മ എന്നുള്ള ഞാൻ, അയാൾക്ക് ബ്രഹ്മ ഉണ്ടെന്നറിഞ്ഞു. അസ്ഥി ബ്രഹ്മ എന്നറിഞ്ഞു കഴിഞ്ഞാൽ തത്വമസി എന്ന് കേട്ടാൽ താൻ ബ്രഹ്മമാണെന്ന് അറിയണമല്ലോ. അങ്ങനെ ഒരു ബോധം ഉണ്ടാകുന്നില്ല. താനാണ് പ്രത്യേകാത്മാവാണ് ഈ സ്ഥാനം എന്നുള്ള ബോധം ഉണ്ടാകുന്നത്. പക്ഷെ ബ്രഹ്മം അതറിയുന്നു. സർവം ഖല്ലിതം ബ്രഹ്മം. ഇങ്ങനെയല്ല. അവിടെ എന്താ തടസ്സം? നേരത്തെ പറഞ്ഞ സാധനം തന്നെ, ബുദ്ധിമാന്തി. ഇവിടെ തത്വമസി എന്ന് പറയുന്നിടത്ത് എന്താണ് തത്ത്, എന്താണ് ത്വം, അങ്ങനെയുള്ള പദാർത്ഥ ശോധന, അതിൽ വിചാരം ചെയ്തിട്ട് എന്തൊക്കെയാണ് തള്ളിക്കളയേണ്ടത്, എന്തൊക്കെയാണ് സ്വീകരിക്കേണ്ടത്, ഇതൊക്കെ മനസ്സിലാക്കണമല്ലോ. ആ തരത്തിൽ പദാർത്ഥ ശോധനയ്ക്കുള്ള ബുദ്ധി സാമർഥ്യമില്ല. അതുകൊണ്ട് അസ്ഥി ബ്രഹ്മ എന്നറിഞ്ഞു കഴിഞ്ഞാലും അഹം ബ്രഹ്മ എന്നുള്ള ബോധം ഇയാൾക്കുണ്ടാകുന്നില്ല. അത് വിചാരം ചെയ്യുന്നതിന് കഴിയുന്നുമില്ല. അപ്പൊ പിന്നെ എന്താ ഉണ്ടായത്? അത് പരോക്ഷജ്ഞാനം. ഏതുപോലെ പറയുന്നു, വിഷ്ണുവിന്റെ പ്രതിമയെ കാണിച്ചു കൊടുത്തിട്ട് ഇത് വിഷ്ണുവാണെന്ന് ഉപദേശിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അയാൾക്കുണ്ടാകുന്ന പരോക്ഷജ്ഞാനമാണ്. കാരണം വിഷ്ണു എന്ന് പറയുന്നത് ചതുർഭുജനാണ്, ശംഖ ചക്ര ഗദാധരനാണ്. അങ്ങനെ ഒരാളുടെ അപരോക്ഷജ്ഞാനം എന്ന് വെച്ചാൽ നേരിട്ട് കാണണം. കാരണം രൂപാദികളുള്ള ഒന്നിനെ അതിൻ്റെ അപരോക്ഷജ്ഞാനം എന്ന് പറയുന്നത് എന്താണോ, ഇന്ദ്രിയാർത്ഥ സന്നിവേഷത്തിലൂടെ ഉണ്ടാകേണ്ട ജ്ഞാനമാണ്. അപ്പോൾ പരോക്ഷജ്ഞാനത്തിന് വിചാരം ഇല്ലായ്മ തടസ്സമല്ല. പരോക്ഷ ജ്ഞാനത്തിന് ഒരേ ഒരു തടസ്സമേ ഉള്ളൂ, എന്താണോ? പരോക്ഷ ജ്ഞാനത്തിന് ഒരേ ഒരു തടസ്സമേ ഉള്ളൂ, ഞാൻ പറഞ്ഞു കഴിഞ്ഞു. വിശ്വാസക്കുറവ്, അത് വിശ്വാസം ഇല്ല, കുറവെന്ന് പറഞ്ഞാൽ വിശ്വാസമേ ഇല്ല. ഒരു നാസ്തികൻ്റെ അടുത്ത്, ഒരു യുക്തിവാദി എടുത്ത് പറഞ്ഞു കൊടുക്കേണ്ടതാ ഇതാണ് ഗുരുവായൂരപ്പൻ എന്ന് പറഞ്ഞാൽ അംഗീകരിക്കുമോ? അയാൾ പറയുന്ന വെറും കല്ലാണ്. എവിടെ ഗുരുവായൂരപ്പൻ? സർവത്ര പരോക്ഷ ജ്ഞാനം എന്ന് പറയുന്നത് വിശ്വാസത്തെ ആശ്രയിച്ചിട്ടാണ്. ഇവിടെ പറയുന്നത്, ഇവിടെ പറയുന്നത് നിങ്ങളുടെ കാര്യമല്ല. ഇവിടുത്തെ കാര്യമല്ല, ഞാൻ ഈ പറയുന്ന ഒരു കാര്യങ്ങളും അങ്ങനെ ബന്ധപ്പെടുത്തി ചിന്തിക്കരുത്. ഇതെല്ലാം ശാസ്ത്ര ചർച്ചയിൽ പറയും. ആരാണോ ആസ്തികൻ അവന്റെ കാര്യം പറയുകയാണ്. നമ്മൾ പറയുമ്പോൾ ഒന്നുകിൽ പുരുഷനെ കുറിച്ച് പറയും, അല്ലെങ്കിൽ സ്ത്രീയെ കുറിച്ച് പറയും. രണ്ടും അല്ലാത്തവരുണ്ടെന്ന് പറഞ്ഞാൽ അവരല്ല ഇവിടുത്തെ ചർച്ചയുടെ വിഷയം. വെറുതെ തന്നെ കൊണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയിക്കുന്നു. ആസ്തികന്മാരെ കുറിച്ച് പറയുകയാണ്. അപ്പോൾ ആസ്തിക്യ ബുദ്ധിക്ക് പ്രതിബന്ധമായിരിക്കുന്ന എന്താണ്? വിശ്വാസമില്ലായ്മ. വിശ്വാസമുള്ളവന് അതുണ്ടാകുന്നു, അവൻ ഉപാസിക്കുന്നു. ഉപാസനയുടെ ഫലം പറയുന്നത് എന്താണോ? അങ്ങനെ ഉപാസിക്കുന്നവൻ ഒടുവിൽ ചതുർഭുജനായ വിഷ്ണുവിനെ പ്രത്യക്ഷമായി കാണുന്നു. അവൻ്റെ മുമ്പ് വരും, വർത്തമാനം പറയും. പലരുടെയും കഥകളുണ്ടല്ലോ, എല്ലാം സംഭവിക്കും. ഇവിടെ പരോക്ഷജ്ഞാനം ഉണ്ടെങ്കിലും ഒരാൾക്ക് ആ പരോക്ഷജ്ഞാനമേ ഉണ്ടാവുന്നുള്ളൂ എന്നുള്ളതാണ്. ഇത്തരം വിഷയങ്ങൾ, സ്വർഗത്തെക്കുറിച്ചായാലും ശരി, വിഷ്ണുവിനെ കുറിച്ചായാലും ശരി, ബ്രഹ്മത്തെക്കുറിച്ചായാലും ശരി, പരോക്ഷജ്ഞാനമേ ഉണ്ടാകുന്നുള്ളൂ. ഞാൻ രണ്ടു തരത്തിലുണ്ട്, നമ്മളങ്ങനെ ഇതുവരെ ചിന്തിച്ചിട്ടില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയേണ്ട കാര്യമില്ല. അപ്പോൾ ആ പരോക്ഷജ്ഞാനത്തിൽ നിന്ന് പിന്നീട് അപരോക്ഷ ഭ്രാന്തിയുടെ നിവൃത്തിക്ക് വേണ്ടി, അപരോക്ഷജ്ഞാനം ഉണ്ടാക്കുന്നതിന് വേണ്ടി വിചാരത്തിലേക്ക് പ്രവർത്തിക്കുന്നു. അതിന് കഴിവില്ലാത്തവൻ ഉപാസനയിലേക്ക് പോകുന്നു. പിന്നെ അതാദ്യം പറഞ്ഞിട്ടാണ് ഇത്രയും പറഞ്ഞത്. എവിടെ പോയിരുന്നു? ഇവിടെ ഇല്ലായിരുന്നു, തുടങ്ങിയത് അതാണ്. അതായത് ദേഹാദികളുള്ള ആത്മബുദ്ധിയും മറ്റും അപരോക്ഷമായിട്ട് അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എന്നുള്ള ബുദ്ധി ഇത് അപരോക്ഷമാണ്. വേദം പറഞ്ഞതല്ല ഞാനിതാണ് എന്നുള്ള ബുദ്ധി, പ്രപഞ്ച സത്യമാണെന്നുള്ള ബുദ്ധി, ഇതെല്ലാം അപരോക്ഷമാണ്. അത് തുടക്കത്തിൽ ഞാൻ അതാ പറഞ്ഞു. അതിന് അപരോക്ഷ ജ്ഞാനം കൊണ്ടേ മാറും. വേദത്തിൽ നിന്ന് പരോക്ഷ ജ്ഞാനമേ ഉണ്ടാവുന്നുള്ളൂ, ശ്രവണത്തിൽ നിന്നു. അപ്പൊ ഈ അഭ്യാസം കൊണ്ട് ഉപാസന എന്ന് പറയുമ്പോൾ എന്താണോ, സർവത്ര ഉപാസന എന്ന് പറയുന്നത് വിശ്വാസത്തെ ആശ്രയിച്ച് ഉള്ള ഒരു ജ്ഞാനം. അതിന് പരോക്ഷ ജ്ഞാനം എന്ന് പറയുന്നത് വിശ്വാസത്തെ ആശ്രയിച്ചാണ്. അത് അന്യഥാജ്ഞാനമാണ്. കാരണം ഞാൻ ഇതാണെന്നാണ് എൻ്റെ ബോധം, പക്ഷെ ഞാൻ ഉപാസിക്കുന്ന എന്ത് വസ്തുക്കളും അനണു, അതാ യഥാർത്ഥ ജ്ഞാനമാണ്. അന്യഥാജ്ഞാനമാണ്. ആ അന്യഥാജ്ഞാനത്തിൽ നിന്നും അപരോക്ഷ ജ്ഞാനം ഉണ്ടാകാം. അതിന് ആണ് ഉദാഹരണം പറയുന്നത് സംവാദി ബ്രഹ്മം. ബ്രഹ്മം രണ്ടു തരത്തിലുണ്ടാകാം, ഒന്ന് വിസംവാദി ബ്രഹ്മം, മറ്റൊന്ന് സംവാദി ബ്രഹ്മം. വിസംവാദി ബ്രഹ്മം എന്ന് പറയുന്നത് ഒരു മുറിക്കകത്ത് ഒരു ദീപം ജ്വലിച്ചിരുന്നു. ആ മുറിയിൽ നിന്ന് പുറത്ത് ചെറിയൊരു ദ്വാരത്തിലൂടെ പ്രകാശം പുറത്തു പതിച്ചു. അത് മർത്തുളാകാരത്തിൽ ഒരു മണിയുടെ ആകൃതി. ദൂരെ നിന്ന് നോക്കിയപ്പോൾ മുറിയുടെ പുറത്തൊരു മണി കിടക്കുന്നൊരാണ്. അതൊരു പ്രകാശപുഞ്ചമാണെന്ന് വെച്ചാൽ ഒരു ചെറിയ പ്രകാശത്തിൻ്റെയാണ്, ഗവാക്ഷം എന്നെല്ലാം പറയുകയാണ്. അതിലൂടെ വരുന്ന പ്രകാശം പോലെ എന്നുവെച്ചാൽ സൂര്യപ്രകാശം മുകളിൽ നിന്ന് വീടിൻ്റെ ഉള്ളിലേതെങ്കിലും രന്ധ്രത്തിലൂടെ ചെറിയ ഹോളിലൂടെ പതിക്കുമ്പോൾ അവിടെ ഒരു ചെറിയ പൊട്ടുപോലെ കാണുമല്ലോ, അതുപോലെ കാണും, ദീപപ്രഭയാണ്. അപ്പോൾ ആ കാഴ്ചക്കാരന് ആദ്യം ഉണ്ടാകുന്നത് അത് മണി എന്നുള്ള രത്നം എന്നുള്ള ഭ്രാന്തിയാണ്. ഈ ഭ്രാന്തി കൊണ്ട് എന്ത് ചെയ്യുന്നു, അയാൾ ഓടുന്നു അങ്ങോട്ട്. അവിടെ ചെന്ന് നോക്കിയപ്പോഴാണ് മനസ്സിലാകുന്നത് ദീപപ്രഭയാണ്. ഇത് വിസംവാദി ബ്രഹ്മത്തിന് ഉദാഹരണം, ഒരു ഉദാഹരണം. ഇവിടെ അയാൾക്ക് മണി കിട്ടുന്നില്ല, കാരണം അത് മണി എന്നുള്ള ഒരു ഭ്രാന്തി മാത്രമല്ല. വിസംവാദി ഭ്രമം എന്ന് പറഞ്ഞാൽ വിഫല ഭ്രമം, ഫലസമ്പാദനക്ഷമമല്ല അയാളുടെ ഭ്രാന്തി എന്ന് പറയുന്നു. ഫലത്തെ കൊടുക്കുന്നില്ല, പ്രവൃത്തി സംഭവിക്കുന്നുണ്ട്, ഓടിയില്ല. ഇനി സമ്പാദി ഭ്രമമുണ്ട്, ഇതേ ഭ്രമം തന്നെ. പക്ഷെ അകത്തിരുന്ന ദീപത്തിന് വരെ എന്തായിരുന്നത്, വാസ്തവത്തിലുള്ള രത്നം അവിടെയായിരുന്നു. രത്നത്തിന്റെ പ്രകാശമാണ് പുറത്തു വന്നത്, രത്നമല്ല. ഇരുട്ടത്ത് വന്നു ആ പ്രകാശത്തിൽ അയാൾക്ക് അവിടെയും ഭ്രമമുണ്ടായി. എന്താണോ രത്നമാണ്, മണിഭ്രാന്തി ഉണ്ടായി. അയാൾ ഓടിച്ചെന്നു, ഇവിടെയും ഓടി. അടുത്ത് വന്നപ്പോൾ അയാൾ പ്രകാശം തന്നെ, പക്ഷേ പിന്നീട് നോക്കിയപ്പോൾ അതൊരു മണിയുടെ പ്രകാശമാണ്, അയാൾക്ക് മണി കിട്ടി. ഇതുപോലെ ധാരാളം ഉദാഹരണങ്ങൾ പറയും. വിദ്യാരണ്യ സ്വാമി പറ്റും, പർവ്വതത്തിൽ മഞ്ഞ് കണ്ടു, അയാൾക്ക് ഭ്രാന്തി ഉണ്ടായി. എന്താണ്, ധൂമമാണ്. അയാൾ അനുമാനം നടത്തി പർവ്വതത്തിൽ വന്യുണ്ടെന്ന്. ഓടിച്ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ എന്താ, വന്യുണ്ട്, അഗ്നിയെ തന്നെ അയാൾ കണ്ടു. പക്ഷെ അയാള് ഭ്രമമാണ് അയാളെ അനുമാനത്തിന് പ്രേരിപ്പിച്ചത്. ഒരുപാട് ഉദാഹരണങ്ങൾ ധ്യാന സ്വാമി മറ്റും പറയുന്ന ആയിരക്കണക്കിന് ഉദാഹരണം കിട്ടുമെന്നാണ്. ഇങ്ങനെ ഒരുതിന് ഭയങ്കര ജ്വരമോ ബുദ്ധിഭ്രമോ ആകെ വന്നു. ബുദ്ധിഭ്രമത്തിൽ അയാൾ നാരായണ നാരായണ എന്ന് വിളിച്ചു, പനിയിൽ തട്ടിപ്പോയി. വീണ്ടും ജനിച്ചവിടെ വൈകുണ്ഠത്തിൽ ഇങ്ങനെ ഭ്രമം കൊണ്ട് ഫലമുണ്ടായിക്കഴിഞ്ഞാൽ അതിനെന്ത് പറയും, സംവാദി ഭ്രമം. അതുപോലെ ഇവിടെയും തൻ്റെ ബുദ്ധി എന്ന് പറയുന്നത് താൻ ദേഹമൊന്നാണ്, പക്ഷെ അന്യഥാജ്ഞാനത്തെ ആവർത്തിക്കുന്നു. ആ ജ്ഞാനം എവിടുന്ന് കിട്ടി, ശ്രുതിയിൽ ആവർത്തിച്ചു കഴിഞ്ഞാൽ അങ്ങനെയും സംഭവിക്കാം എന്നാണ്. അപരോക്ഷ ജ്ഞാനം ഉണ്ടാകാം എന്നാണ്. അത് നിരന്തരം ആവർത്തിക്കണം. അങ്ങനെ ആവർത്തിച്ചു കഴിഞ്ഞാൽ അപരോക്ഷ ജ്ഞാനം ഉണ്ടാകും. അതും ഈ പറയുന്ന തരത്തിൽ, അത് അപരോക്ഷ ജ്ഞാനം. ഒരാൾ പറയുന്നു, ഇത് എന്താ ഗ്യാരണ്ടി, ഞാൻ വളരെ കാലമായി ഇത് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. പക്ഷെ ഈ പറയുന്ന പരോക്ഷ ജ്ഞാനമല്ലാതെ അപരോക്ഷ ജ്ഞാനം എന്ന് പറയുന്നതൊന്ന് ഉണ്ടാകുന്നില്ല. പറയുന്നു വേണ്ട, മരണസമയത്തുണ്ടാകും. എം എം വാവി സ്മരൻ രജത്യന്തേകളെ വരും എന്ന് പറഞ്ഞില്ലേ, അന്ധകാലേതു മാമേവ പറയുന്നില്ലേ. ഏഷാ ബ്രാഹ്മി സ്ഥിതി പാർത്ഥ, അന്ധകാലം. ഇവിടെയൊക്കെ പറയുന്ന മരണസമയത്താണ്. ആ മരണസമയത്ത് ഇതെല്ലാം പോയി, ഈ ജ്ഞാനം ഉണ്ടാവും, മുക്തനാവും. മരിക്കുന്നത് വരെ വിശ്വാസത്തിൽ തന്നെ ചെയ്യുക. ഇനി മരണസമയത്ത് ശരിയായില്ലെങ്കിലോ, മരണശേഷം ബ്രഹ്മലോകത്തിൽ പോയിട്ട് അവിടെ ജ്ഞാനം ഉണ്ടാകും. എന്ത് ഈ പറയുന്ന അപരോക്ഷ ജ്ഞാനം, അവിടെ വച്ച് മുക്തനായിത്തീരും. ഇതിനൊക്കെ എന്താ ഈ മരണസമയത്ത് അല്ലെങ്കിൽ മരിച്ചതിന് ശേഷം ബ്രഹ്മലോകത്തിൽ ജ്ഞാനം ഉണ്ടാവും? ഉപാസകനെ സംബന്ധിച്ച് ഇതിനൊക്കെ എന്താ ഗ്യാരണ്ടി? വിശ്വാസം, ശ്രുതി, ശാസ്ത്രം പറയും. വിശ്വസിക്കുക, വിശ്വസിച്ചിട്ട് ധൈര്യമായി പ്രവർത്തിക്കുക. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാര് ചെയ്യാൻ ധൈര്യപ്പെടും? ചോദിക്കുന്നു, ഇങ്ങനെ പറയുകയാണ്, ഇങ്ങനെ മരണസമയത്ത് ശരിയാവും അല്ലെങ്കിൽ മരിച്ചതിന് ശേഷം ശരിയാവും എന്നൊക്കെ പറഞ്ഞാൽ ഇതിനാരാ തയ്യാറാകുന്നു? തയ്യാറാകണ്ട. കാരണം ഇത് പറയുന്നത്, ശാസ്ത്രം എന്ന് പറയുന്നത് വിശ്വാസികൾക്കുള്ളതാണ്, ആസ്തികന്മാർക്കുള്ളതാണ് ശാസ്ത്രം. ഇത് പറയുന്നതെല്ലാം ആസ്തികന്മാരോടാണ്, നാസ്തികനോടല്ല. നാസ്തികന് വിശ്വാസമില്ലെങ്കിൽ അവന് ചെയ്യണ്ട, അതുകൊണ്ട് ഞങ്ങൾക്ക് നഷ്ടമൊന്നുമില്ല. കാരണം ശാസ്ത്രം പറയുന്ന മുഴുവൻ ആസ്തികനാണ്. ഇപ്പോൾ ബൗദ്ധന്മാർ, ചാർവാകന്മാരാരെങ്കിലും ഇതൊക്കെ ചെയ്യുമോ? അവർ നാസ്തികന്മാരാണ്, അവർക്ക് ഈ ശാസ്ത്രത്തിൽ അവർക്ക് വിശ്വാസമുണ്ട്. അവർ ചെയ്യാത്തതിൽ പരാതിയൊന്നുമില്ല. ശാസ്ത്രം ആസ്തികനാണ്, ശാസ്ത്രത്തിൽ ഇത് പറയുന്നു, ആസ്തികന്മാരിത് ചെയ്യുക. ചോദിക്കും, ആസ്തികന്മാർ എത്ര പേര് ചെയ്യുന്നു? ഇനി സഗുണ ഉപാസനയിൽ ഒക്കെ ചെയ്യുന്ന ചില വൈദികന്മാരുണ്ട്. വിഷ്ണുവിനെയും മറ്റുപാസിക്കുന്ന പൗരാണികന്മാരുണ്ട്. ഈ പറയുന്ന നിർഗുണോപാസനം അതാരാ ചെയ്യുന്നു? പറയുന്നു, ഇനി ആരും ചെയ്യുന്നില്ലെങ്കിൽ ആസ്തികന്മാർ. അത് നിർഗുണോപാസനയുടെ തകരാറല്ല. അതുകൊണ്ട് നിർഗുണോപാസനയ്ക്ക് എന്തെങ്കിലും ദോഷമുണ്ടോ? കാരണം അത് ശാസ്ത്രം വിധിച്ചിരിക്കുകയാണ്. അത് ചെയ്യുന്നവർ കാണും, ചെയ്യാത്തവരും കാണും. അതുകൊണ്ട് നിർഗുണ ഉപാസനയ്ക്ക് വിധിച്ച നിർഗുണ ഉപാസനയ്ക്ക് ദോഷമില്ല, അതിന് വിധിച്ചിരിക്കുന്ന ശാസ്ത്രത്തിന് ദോഷമില്ല. താല്പര്യമുണ്ടെങ്കിൽ ചെയ്യുക നിർഗുണ ഉപാസന. പക്ഷെ അതും ശാസ്ത്ര വിഹിതമാണ്. ചോദിക്കുക, അത് അപ്പൊ എങ്ങനെയാ? ഇത് കർത്തൃതന്ത്രമല്ലാണ്? കർത്തൃതന്ത്രമായിരിക്കുന്ന ഉപാസനയിലൂടെ അതിൻ്റെ പരിപക്വമായ അവസ്ഥയിൽ ജ്ഞാനം ഉണ്ടാവും. എന്താ ഈ പരിപക്വ അവസ്ഥ എന്ന് പറയുന്നത്? അതിനെന്താ ഗ്യാരണ്ടി? ശരി, ഏതെങ്കിലും ഒന്ന് പരിപക്വമായ അവസ്ഥയിൽ ഫലത്തെ കൊടുക്കുമെന്ന് പറഞ്ഞാൽ എങ്ങനെ അംഗീകരിക്കാൻ പറ്റും? അങ്ങനെ വിദ്യാർത്ഥി പറയുന്നത് കൃഷി ചെയ്യുന്നു, വയലിൽ കൊണ്ടുവന്ന് നെല്ല് വിതച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ കൊയ്യാൻ പറ്റുമോ? പറ്റത്തില്ലല്ലോ. പരിപക്വമായ അവസ്ഥയിലാണ് എന്താണ് അത് ഫലത്തെ കൊടുക്കുന്നു. അതിന് വേറെ ഉദാഹരണം പറയും, ഗർഭം. ശിശു ജനിക്കണമെങ്കിൽ എന്ത് വേണം? പരിപക്വമായ അവസ്ഥയിലേ ജനിക്കത്തുള്ളൂ. അതുപോലെ തന്നെ ഇത് നിങ്ങൾ ചെയ്യുക എന്നുവെച്ചാൽ വിശ്വാസത്തെ ഉറപ്പിക്കാൻ വേണ്ടി പറയണം. ഞാൻ ചെയ്യുന്നു, എനിക്ക് ഫലമില്ല എന്ന് പറഞ്ഞ് പിന്തിരിയരുത്. ചില കാര്യങ്ങൾ അങ്ങനെയാണ്, ഫലം അതിൻ്റെ പരിപക്വാവസ്ഥയെ കിട്ടത്തുള്ളൂ. പിന്നെ തത്വജ്ഞാനം ഇതും തമ്മിൽ എന്താ വ്യത്യാസം? പറയുന്നു, തത്വജ്ഞാനം എന്ന് പറയുന്നത് ഒരാൾ ശ്രവണം ചെയ്യുന്നു, പരോക്ഷ ജ്ഞാനം ഉണ്ടാകുന്നു, വിചാരം ചെയ്യുന്നു, അയാൾ യോഗ്യനാണെങ്കിലേ പറ്റും. നേരത്തെ പറഞ്ഞല്ലോ, ബുദ്ധിമാന്ദ്യം, കുതർക്കം, ഇങ്ങനെയുള്ള ഏർപ്പാടുകളുണ്ടെങ്കിൽ ഒരു പ്രതീക്ഷയും വേണ്ട, അവർക്ക് ജ്ഞാനം ഉണ്ടാകും. ജ്ഞാനം ഉണ്ടായിക്കഴിഞ്ഞാലോ പിന്നെ സുഖമാണ്. എന്നുവെച്ചാൽ ഉപാസകനെ അപേക്ഷിച്ച് പോകുന്നു. ഉപാസകൻ എന്ന് പറയുന്നത് നിർഗുണ ബ്രഹ്മ ഉപാസകനെ കുറിച്ച് പറയുകയാണ്. ഇപ്പോൾ ജപം ശീലിക്കുന്നു, നിരന്തരം ജപിച്ച് ജപിച്ച് ജപിച്ച് അവസാനം സ്വപ്നത്തിലും അവൻ ജപിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, അങ്ങനെ എത്തിച്ചേരണം. അതാണ് ജപം. വേദാധ്യയനം ചെയ്യുന്നു അവൻ, വളരെ ശ്രദ്ധയോടുകൂടി നിരന്തരം വേദത്തെ അധ്യയനം ചെയ്തു കഴിഞ്ഞാൽ സ്വപ്നത്തിലും വേദാധ്യയനം ചെയ്യും. ഇതെല്ലാം ഉപാസനയുടെ എണ്ണം തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. മോരേത് സാമ്പാർ ഏതെന്നറിയാൻ വയ്യാതെ ആധ്യാത്മിക എന്താ പറയുന്നത് മതപ്രഭാഷണത്തിൽ കേട്ടിട്ടാകെ നമുക്ക് ആശയക്കുഴപ്പങ്ങൾ വരും. അത് വരാതിരിക്കാനാണ് ഇതെല്ലാം ഞാൻ പറയുന്നത്. എൻ്റെ സന്ദർഭത്തിൽ ഇത് രണ്ട് സാധനമാണ്. അപ്പോൾ അങ്ങനെ വേദാധ്യയനം ചെയ്യുന്നവൻ, ജപം ചെയ്യുന്നവർക്കെല്ലാം രാവും പകലും പിന്നെ ജപമായിരിക്കും. അങ്ങനെ വരുമ്പോൾ ഒരു ഉപാസകനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മറ്റ് പ്രവൃത്തികളിൽ ഏർപ്പെടാൻ പറ്റത്തില്ല. എന്നുവെച്ചാൽ ആസ്തികനെ സംബന്ധിച്ചിടത്തോളം വിഹിതമായ കാര്യങ്ങളൊക്കെ ചെയ്യണ്ടേ, സന്ധ്യാവന്ദനാദി കാര്യങ്ങളെല്ലാം. അപ്പം അതിന് പാപം ഉണ്ടാകത്തില്ലേ, ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ദോഷങ്ങൾ വരത്തില്ല. പറയുന്നു അത് ദോഷമൊന്നുമില്ല, ഇതിൽ തന്നെ നിരന്തരം ഏർപ്പെട്ടിരുന്നു കഴിഞ്ഞാൽ കർമ്മങ്ങളിലൊക്കെ ഏർപ്പെടാം, പക്ഷെ ചെറിയ ദോഷങ്ങളൊക്കെ വരും. പാകം ചെയ്താൽ ചിലപ്പോൾ ഉപ്പിടാൻ മറന്നുപോകും, ഇങ്ങനെയൊക്കെയുള്ള കുഴപ്പങ്ങൾ വരും ഉപാസകനാണ്. അതുകൊണ്ട് വലിയ ദോഷമൊന്നുമില്ല. അതിന് വിദ്യാരണ്യസ്വാമി പറയുന്ന ഒരു വളരെ പ്രസിദ്ധമായ ഉദാഹരണം, ആദ്യം ഒരു ഗൃഹസ്ഥനായിരുന്നുണ്ടായിരിക്കാം, പരവ്യഗ്ര മനസ്സോടുകൂടിയിരിക്കുന്ന ഒരു സ്ത്രീ വീട്ടുകാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരുന്നാലും അന്യനെക്കുറിച്ചും ചിന്തിച്ചുകൊണ്ടിരിക്കും എന്നാണ്. അതുപോലെ ആയിരിക്കും ഒരു ഉപാസകന്റെ സ്ഥിതി. അയാള് പ്രവൃത്തികളെല്ലാം ചെയ്തുകൊണ്ടിരുന്നാലും മനസ്സിൽ ഉപാസന തുറന്നുകൊണ്ടേയിരിക്കും. അപ്പൊ കർമ്മങ്ങളിൽ ശ്രദ്ധ കുറയും. തത്വജ്ഞാനിയെ സംബന്ധിച്ച് അങ്ങനെയല്ല. തത്വജ്ഞാനി പ്രപഞ്ചത്തെ സ്വപ്നവത് കാണുന്നത് കൊണ്ട് എന്താണ് വേദന, അതായത് ബോധം, ബോധം കർമ്മത്തിന് തടസ്സമല്ല. അയാൾക്ക് അയാൾ ചെയ്യേണ്ട കാര്യങ്ങൾ അയാൾക്ക് ചെയ്യാം, അതിന് കർമ്മത്തിന് തടസ്സമല്ല. ജ്ഞാനിയാണ്, അതുകൊണ്ട് കർമ്മം ശരിയാവുന്നില്ല എന്ന് പരാതി പറയാൻ പറ്റത്തില്ല, പറയാൻ പറ്റില്ല. കർമ്മത്തിൽ ശ്രദ്ധയോടുകൂടി തന്നെ ചെയ്യാം. ചോദിക്കും, അങ്ങനെയാണെങ്കിൽ ഒരു ജ്ഞാനി കയറി അങ്ങ് ഉപാസിച്ച് കളഞ്ഞാലോ? പറയുന്നു അതെങ്ങനെ ഉപാസിക്കും? വേണ്ട പ്രാരബ്ധം വെറുതെ ഒന്ന് ഉപാസിക്കാന്ന് വിചാരിച്ചു, പ്രത്യേകിച്ചൊന്നും നേടാനല്ല. ഏതുപോലെ ഭക്ഷണമൊക്കെ കഴിച്ച് തൃപ്തനായിരിക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് കുലുങ്ങുന്നു, അതുപോലെ വേറെ ഒന്നുമില്ല ചെയ്യാൻ. അപ്പോഴെന്ത് സംഭവിക്കും? പറയുന്നു അങ്ങനെ ഒരാൾ ഉപാസിച്ച് അത് കൂടിയും ഉപാസനെ പോലെ തന്നെ മനസ്സ് ഏകാഗ്രമായി കഴിഞ്ഞാൽ അയാൾക്കും കർമ്മങ്ങളിൽ തടസ്സം വരാം. വന്നാൽ അതിന് കാരണം ഉപാസനയാണ്, തത്വജ്ഞാനമല്ല. തത്വജ്ഞാനം അയാളുടെ പ്രവൃത്തിയിലൊന്നും യാതൊരു തരത്തിലുള്ള ദോഷവും ചെയ്യുന്നില്ല. അതും പറയുന്നുണ്ട് വിദ്യാരണ്യ സ്വാമി. ഇനി തത്വജ്ഞാനം വന്നു കഴിഞ്ഞാൽ ഉപാസന വേണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. കാരണം തൻ്റെ മുമ്പിലിരിക്കുന്ന ഘടം ഇന്ദ്രിയാർത്ഥ സന്നികർഷം കൊണ്ട് അപരോക്ഷമായത് ഘടമെന്നറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇത് ഘടമാണ് ഘടമാണെന്ന് ഉപാസിക്കേണ്ട ആവശ്യം തോന്നുന്നു. അതിൻ്റെ ആവശ്യമുണ്ടോ? ഇനി അങ്ങനെ പറയുകയാണ് പ്രാരബ്ധം കൊണ്ട് അങ്ങനെ ചെയ്തെന്ന് പറയണമെങ്കിൽ പറയണം. അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാലും തത്വജ്ഞാനത്തെ അത് ബാധിക്കുന്നില്ല. തത്വജ്ഞാനം ശുദ്ധം തന്നെയാണ്. പിന്നെ ബാക്കി എന്താണോ അയാൾ പ്രവൃത്തി ചെയ്യുന്നത് അതിനനുസരിച്ച് എന്തെങ്കിലുമൊക്കെ വ്യത്യാസങ്ങൾ വന്നേക്കാം. പക്ഷേ ജനകനെ പോലെയുള്ള തത്വജ്ഞാനികൾ രാജ്യഭരണം പോലെയുള്ള കർമ്മങ്ങൾ നിരങ്കുശം നിർവിഘ്നം അനുഷ്ഠിച്ചതായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തത്വജ്ഞാനത്തിൽ ഈ പ്രശ്നമില്ല. അപ്പോൾ അങ്ങനെ ഉപാസിക്കുന്നവന് പഴയ ശ്രവണമുണ്ടല്ലോ. ശിഷ്ടന്മാരിൽ നിന്നും അയാള് തത്വത്തെ ശ്രവിച്ചു. അപ്പൊ ആ ശ്രവണത്തിന്റെ സഹായം ഒന്നും അയാളെ കാണും. അപ്പൊ ആ ശ്രവണത്തിന്റെ സഹായത്തോടുകൂടി മനനം കൊണ്ട് എപ്പോഴെങ്കിലും തത്വജ്ഞാനം ഉപാസനയിൽ നിന്നും ഉണ്ടാകാം. നിർഗുണ ബ്രഹ്മ ഉപാസന എന്നുകൂടെ പറയുന്നു. ഉപാസന എന്ന് മാത്രം പറഞ്ഞാൽ പോരാ. കാരണം ഉപാസന പലതരത്തിലുണ്ട്. സഗുണ ബ്രഹ്മ ഉപാസനയുണ്ട്. അതിലാർക്കും അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷെ നിർഗുണ ബ്രഹ്മ ഉപാസനയും അത്യന്ത ബുദ്ധിമാന്തിയുള്ള ഒരാളെ സംബന്ധിച്ച് അതാണ് ചെയ്യേണ്ടത്. അത് വിശ്വാസമുണ്ടെങ്കിൽ മറ്റേത് ഉപാസനയും പോലെ തന്നെ. വിശ്വാസമില്ലാത്തവനെ സംബന്ധിച്ച് ഒരു ഉപാസന. അതുകൊണ്ടാണ് നമ്മൾ ഇടയ്ക്ക് ചർച്ച ചെയ്യുമ്പോഴൊക്കെ പറയാറുള്ളത് എന്താണ്, വിശ്വാസത്തിൽ കൈവയ്ക്കാൻ പാടില്ല. വിശ്വാസമുള്ളവൻ അവൻ്റെ വിശ്വാസത്തിനനുസരിച്ച് ചിലപ്പോൾ തലകുത്തി നിൽക്കും. അതവൻ്റെ വിശ്വാസമാണ്. വേറൊരാൾ കയറി അത് കൈകടത്തേണ്ട കാര്യമേ ഇല്ല. ഭഗവാനും പറയുന്നത് എന്താണ്, ഞാൻ ബുദ്ധിഭേദം ജനയേ. അവൻ്റെ വിശ്വാസത്തെ എന്തിനാണ് നശിപ്പിക്കുന്നു? അത് ചിലപ്പോൾ അബദ്ധമായിരിക്കും. സാരമില്ലെന്ന് തലോടി കൊടുക്കുക. ശ്രുതിയും അതാണ് ചെയ്യുന്നത്. അതുകൊണ്ടിങ്ങനെ ഇതിനെക്കുറിച്ച് പലതരത്തിലുള്ള പക്ഷങ്ങളും ചർച്ച ചെയ്യുന്നു. അപ്പോൾ അതിൽ പ്രധാനമായി വരുന്ന വ്യത്യാസം ഇതാണ്. എന്താണോ പരോക്ഷജ്ഞാനവും അപരോക്ഷജ്ഞാനവും എന്നുള്ള രണ്ട് ഭേദം. പിന്നെ അവിദ്യ എന്ന് തന്നെ തൂലാവിദ്യയും മൂലാവിദ്യയും എന്നുള്ള ഭേദം. നമുക്ക് ഓരോ അറിവുണ്ടാകുമ്പോഴും അജ്ഞാനം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തിനറിയുന്നു? എനിക്ക് ഇവിടത്തെക്കുറിച്ചുള്ള ബോധം ഉണ്ടായില്ല. ഇപ്പോൾ ഉണ്ടായി എന്ന് പറഞ്ഞാൽ എന്താണ്, ഘടാജ്ഞാനം നശിച്ചതിന് തൂലാവിദ്യ എന്ന്. അത് തന്നെ പലതരത്തിൽ വ്യാഖ്യാനിക്കുന്നുണ്ട്. ഇതിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതൊരു വലിയ കാടാണ്, തിളകറങ്ങിപ്പോവും. ബുദ്ധിക്ക് ബലമുള്ളവരെ അങ്ങോട്ട് കിടക്കാവും. വളരെ സങ്കീർണങ്ങളായ പ്രക്രിയകളാണ്. മൂലാവിദ്യ എന്ന് പറയുന്ന ഏതാണ്, നിർവികൽപ്പ സമാധിയിൽ നശിക്കുന്നതാണ് മൂലാവിദ്യ. ഈ ജഗത് ഭ്രാന്തിക്ക് കാരണമായ ജഗത്തിൻ്റെ അപരോക്ഷ ഭ്രാന്തി, അതിന് കാരണമായിരിക്കുന്ന അവിദ്യ, അത് അപരോക്ഷജ്ഞാന നിർവികൽപ്പ സമാധിയിലുണ്ടാകുന്ന അപരോക്ഷജ്ഞാനം, അതിൻ്റെ അഖണ്ഡാകാര വൃത്തി പല പേരുകളിൽ പറയും. അത് ജ്ഞാനപക്ഷത്തിലായാലും ശരി ഉപാസനാപക്ഷത്തിലായാലും ശരി രണ്ടു പക്ഷത്തിലും ഇതുകൂടിയേ തീരൂ. ചിലർ വിചാരത്തിലൂടെ ആ അപരോക്ഷജ്ഞാനത്തെ പ്രാപിക്കുന്നു, ചിലർ അതിന് ശേഷിയില്ലാത്തവർ ഉപാസനയിലൂടെ അപരോക്ഷജ്ഞാനത്തെ പ്രാപിക്കുന്നു. ഒന്നിനെ നിർഗുണ ബ്രഹ്മവിദ്യ എന്ന് പറയുന്നു, വിചാരത്തിലൂടെ പ്രാപിക്കുന്നു. ഉപാസനയിലൂടെ പ്രാപിക്കുമ്പോൾ അതിനെ നിർഗുണ ബ്രഹ്മ ഉപാസന. ഇതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഇനി നിങ്ങളുടെ ഇഷ്ടം ഏത് പക്ഷത്ത് ചേരുന്നു എന്നുള്ളത്. എനിക്ക് പ്രത്യേകിച്ച് പക്ഷമൊന്നുമില്ല, അറിഞ്ഞ കാര്യം പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് എന്നോട് വിരോധം വയ്ക്കേണ്ട കാര്യമില്ല. എങ്ങനെ കേട്ടില്ല. അത് തന്നെയാണ് ചരമജ്ഞാനം എന്ന് പറയുന്നത്, തന്നെ അപരോക്ഷ ജ്ഞാനം. അപരോക്ഷ ഭ്രാന്തി പിന്നെ നിലനിൽക്കുന്നില്ല. അപ്പോൾ ഉണ്ടാകുന്നത് ദേഹാത്മബുദ്ധി, അതല്ലേ പലയിടത്തും പറയുന്നത്, ദേഹാത്മബുദ്ധി നശിക്കുന്നു എന്നെല്ലാം പറയാറില്ലേ, വിലയിക്കുന്നു. അത്തരം സന്ദർഭങ്ങളിലാണ് നമ്മൾ എന്താ മനസ്സിലാക്കിയത്, ഭാഷ്യം പറയുന്നതനുസരിച്ച് ബാധ എന്ന് പറയുന്നത്. രണ്ടും തമ്മിൽ ഉള്ള വ്യത്യാസം ഇതാണ്. മരുമരീചികാജ്ഞാനം പ്രാരബ്ധത്തെ നിർഗുണോപാസനയിലും അംഗീകരിക്കുന്നുണ്ട്. ജ്ഞാനം ഉണ്ടാകുന്നു, പിന്നെ പ്രാരബ്ധം ശേഷിക്കാമെന്നുള്ളു. അവിടെയൊക്കെ പിന്നെ കുറച്ച് സങ്കീർണതകളുണ്ട് എന്നാണ് പ്രാരബ്ധത്തെ സ്വീകരിക്കുന്നത്. എന്നാലും അപരോക്ഷജ്ഞാനത്തിൽ ഈ സംഗതിയെല്ലാം അപ്രത്യക്ഷമാകുന്നു, രജ്ജു സർപ്പം പോലെ. ബാധ എന്ന് പറയുമ്പോൾ അപ്രത്യക്ഷമാണോ നിർബന്ധമല്ല, ഏതുപോലെ വരും മരീചിക. ഇവിടെ അപരോക്ഷജ്ഞാനം എന്ന് പറയുന്ന ഒന്നിനെ സ്വീകരിക്കുമ്പോൾ ഇത് അപ്രത്യക്ഷമാകണം. അപ്രത്യക്ഷമായാലും അപ്പോൾ സമാധിയില്ല, വീണ്ടും വ്യുത്ഥാനം സംഭവിക്കുന്നു. യോഗത്തിലേതുപോലെ എന്നാ വ്യുത്ഥാനം സംഭവിച്ചു കഴിഞ്ഞാൽ വീണ്ടും പ്രപഞ്ചപ്രതീതി അനുഭവപ്പെടും. വീണ്ടും ഇയാളുടെ ജോലി എന്താ, എന്താണ് ഉപാസന എന്ന. അവിടെയാണ് ബ്രഹ്മവിത്ത്, ബ്രഹ്മവിത്ത് വരൻ, ബ്രഹ്മവിത്ത് വരിയാൻ വരിഷ്ഠ. ഇതിന്റെ ആശാൻ വിദ്യാരണ്യസ്വാമിയാണ് പ്രധാനമായിട്ടും. ഇതിന് പ്രമാണമായി കൂടുതലും ആശ്രയിച്ചിരിക്കുന്നത് വാസിഷ്ഠ. ഈ വാസിഷ്ഠമൊക്കെ ആദ്യം വായിക്കുന്നവരത് വായിച്ച് കിക്കാവും. കുറച്ചു കാലം പിന്നെ ഉപാസനയിലൊക്കെ ആയിരിക്കും, വളരെ കുറച്ചു കാലം കാണും, പിന്നെ മനസ്സിലാവും ഇതൊന്നും നടക്കുന്ന കാര്യമില്ലാണ്. എന്നാലും അവർ പറയും, ഞാൻ ഇപ്പോ നിർവൽപ്പ സമാധി കഴിഞ്ഞ് ഇങ്ങോട്ട് ഇറങ്ങിയതേ ഉള്ളൂ എന്ന് പറയും. ഇങ്ങനെയൊക്കെ പറയും, അങ്ങനെ പറയുന്ന പലരെയും കേട്ടിട്ടുണ്ട്. അപ്പോ ആ ചർമ്മജ്ഞാനം കൊണ്ട് ഇത് അപ്രത്യക്ഷമായാലും വീണ്ടും വരുന്നതിനാണ് അവർ പ്രാരബ്ധം എന്ന് പറയുന്നത്. വീണ്ടും പ്രപഞ്ചം പഴയതുപോലെ തന്നെ അനുഭവപ്പെടുന്നു, വീണ്ടും അഭ്യസിക്കുക. അങ്ങനെ അഭ്യസിച്ച് അഭ്യസിച്ച് അവസാനം ബ്രഹ്മവിത് വരിഷ്ഠൻ എന്നുള്ള, അതിനു മുമ്പ് പല സ്റ്റേജുണ്ട്, അന്യേന വേദിതോ വേത്തി ന വേത്തി സ്വയമേവ, ഇങ്ങനെയൊക്കെ പല ഇതും പറയും. അവസാനം പിന്നെ ശരീരം പതിക്കുന്നു അഭ്യാസം കൊണ്ടാണ്. പ്രാരബ്ധം ക്ഷയിക്കുന്നു. അവിടെയാണ് പിന്നെ എന്താണോ ഈ ഉപാസനയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് യോഗമായ കൊണ്ട് പല ശരീരത്തെ സ്വീകരിക്കുന്നതും പല കാര്യങ്ങളും പറയുന്നു. പ്രാരബ്ധത്തെ ക്ഷയിപ്പിക്കാൻ വേണ്ടി ഉള്ള അഭ്യാസങ്ങൾ. ശ്രവണം മാത്രേ ഇതെല്ലാം പറയുന്നത് എന്താണ്? അതാ ഞാൻ പറഞ്ഞു, ഇത് പിന്നെ കേട്ടിട്ടാകെ കൺഫ്യൂഷൻ ഉണ്ടാക്കരുത്. ഇതെല്ലാം എന്താണോ ഈ ഉപാസനയെക്കുറിച്ച് സ്വീകരിക്കുന്നവർ പറയുന്നതാണ്. നമ്മൾ മുമ്പ് കേട്ടിട്ടുള്ളത് ഇതും കൂടെ താരതമ്യം ചെയ്യാൻ പോരുത്, അത് വേറെ. തൽക്കാലം ആ പേജ് മടക്കി വയ്ക്കുക, അതിനെ അങ്ങ് വിട്ടയക്കുക. ഈ പറഞ്ഞ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉപാസനാപക്ഷത്തിലാണ്. ഉപാസനാപക്ഷത്തിലാണ് പറയുന്നത്. ശ്രവണം കൊണ്ടെന്തുണ്ടാകുന്നു? പരോക്ഷജ്ഞാനം. ഇതാണ്ട കൺഫ്യൂഷനാകാൻ അധികം അധികം താമസമൊന്നും വേണ്ട, സദ്യോമുക്തിയാണ്. അവിടെ നിന്ന് പിന്നെ തുടങ്ങിയുള്ള കാര്യങ്ങളായി പറഞ്ഞ മുഴുവൻ പിന്നെ അപരോക്ഷ ജ്ഞാനത്തിന് വേണ്ടി വിചാരത്തെ സ്വീകരിക്കാം, അതിന് ശേഷിയില്ലാത്തവന് ഉപാസനയെ സ്വീകരിക്കാം. അത്യന്ത ബുദ്ധിമാന്യം കൊണ്ട് അതാണ് നമ്മൾ പറയുന്നത്. വിചാര ഉപാസനയും തമ്മിലുള്ള വ്യത്യാസം അവിടെ ആ പക്ഷത്തിൽ പറയുന്നു. വിചാരം എന്ന് പറയുന്നതിൽ നിന്ന് വിചാരത്തിന് അസമർത്ഥനം എന്ന് പറയുമ്പം, ഉപാസന എന്ന് പറയുമ്പം അത് ആവൃത്തിയാണ്. ഒരേ കാര്യത്തെ അസ്തൂലം അനനു ഇത്തരത്തിൽ താൻ അതാണെന്ന് ആവർത്തിക്കുക, ഒരു കാര്യത്തെ തന്നെ ആവർത്തിക്കുക. പ്രത്യാവർത്തി നിത്യനാണ്, ശുദ്ധനാണ്, ബുദ്ധനാണ്, ഇത് ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുക. അത് പറയുന്നത് മന്ത്രജപം പോലെ. എങ്ങനെയാണോ ഒരു മന്ത്രജപം നാരായണായ എന്ന് ജപിച്ചു കഴിഞ്ഞാൽ ആ നാരായണ ജപം ഒടുവിൽ നാരായണന്റെ പ്രത്യക്ഷത്തിന് ഹേതുവായി തീരുന്നു. മന്ത്രജപം കൊണ്ട് അത് സാധിക്കുമല്ലോ. അങ്ങനെയാണ് വിശ്വാസം. അതുപോലെ താൻ നിത്യശുദ്ധ ബുദ്ധനാണെന്ന് ആവർത്തിച്ചു കഴിഞ്ഞാൽ ഒടുവിൽ ചർമ്മജ്ഞാനം ഉണ്ടാകും. വിചാരം എന്ന് പറയുന്നത് ആവർത്തിയല്ല. വിചാരം എന്ന് പറയുന്നത് എന്ന് പറഞ്ഞതുപോലെ തന്നെ സാധക ബാധക യുക്തികളൊക്കെ ഉപയോഗിച്ച് ശ്രുതി അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കുക, തത്വം പദാർത്ഥങ്ങൾ എന്താണ് ചിന്തിക്കുക. വിചാരത്തിൽ സജാതീയ പ്രത്യേക പ്രവാഹമല്ല സംഭവിക്കുന്നു. അവിടെ അനുകൂലമായും പ്രതികൂലമായും എല്ലാം ചിന്തിക്കുന്നു. ശ്രുതിയുടെ താല്പര്യം എന്തെന്ന് നിർണയിക്കുന്നു. രണ്ട് കാര്യമാണ്. നമ്മളിപ്പോൾ ശാസ്ത്രത്തെ അവലംബിച്ചുകൊണ്ടോ ഒരു ഉപദേശത്തെ അവലംബിച്ചുകൊണ്ടോ തത്വവിചാരം ചെയ്യുന്നു. ആ തത്വവിചാരം ചെയ്യുമ്പോൾ അത് ഒരേ കാര്യത്തെ ആവർത്തിക്കുകയല്ല, അവിടെ എന്തെല്ലാം വിഷയങ്ങൾ വരുന്നു. അതല്ലേ പലർക്കും പലരും വിചാരം കൊണ്ട് അവർക്ക് തൃപ്തി ഉണ്ടാകാത്തത്. വിചാരിക്കും ഇങ്ങനെ വിചാരം ചെയ്തുകൊണ്ടിരുന്നാൽ എങ്ങനെയാ അപരോക്ഷ ജ്ഞാനം ഉണ്ടാകുന്നത് എന്ന് ചോദിക്കും. മനസ്സിലിങ്ങനെ പലതരത്തിലുള്ള വികല്പങ്ങളാണ് നടക്കുന്നത്, അപ്പം എങ്ങനെ സമാധി ഉണ്ടാകും? അതാ അതുണ്ടാകത്തില്ല. വിചാരം കൊണ്ട് എന്താ സംഭവിക്കുന്നത്? തത്വനിർണയമാണ്, സമാധിയല്ല. വിചാരത്തിൽ എന്താ സംഭവിക്കുന്നത്? അജ്ഞാന സംശയ വിപര്യങ്ങളെ ദൂരീകരിക്കുന്നു. അതിൽ തത്വനിർണയമാണ് സംഭവിക്കുന്നത്. ഇതാണ് ഭാഷ്യകാരന്റെ പക്ഷം. ധ്യാനസ്വാമി പോലെയുള്ളവർ പറയുന്നത് എന്താണോ അതല്ല, ഇത് ആവർത്തി ആണ്. പിന്നെ ഇനി വിചാരത്തിലൂടെ അപരോക്ഷം ഞാൻ ഉണ്ടാകുന്നു എന്ന് പറയുന്നിടത്തും വിചാരത്തിലൂടെ നിധിധ്യാസനത്തിലെത്തി അവിടെ അപരോക്ഷം ഞാൻ ഉണ്ടാകുന്നു എന്നതാണ്. അവസാനം എവിടെ എത്തിച്ചേരണം? ഈ പ്രത്യാവർത്തിയിൽ എത്തിച്ചേരണം. സമാധിയിൽ സവികൽപ്പ നിർവികൽപ്പ രണ്ട് സമാധികളും, സവികൽപ്പ സമാധിയിലൂടെ നിർവികൽപ്പ സമാധി. വിദ്യാനന്ദ സ്വാമി ഇതിന് യോഗശാസ്ത്രത്തിൽ പറയുന്ന നിർബീജ സമാധി എന്നും പറയുന്നുണ്ട്. നിർബീജ സമാധിയാണ് യോഗശാസ്ത്രത്തിൽ അസംപ്രജ്ഞാത സമാധി, നിർബീജ സമാധി എന്നൊക്കെ പറയും. അത് സംഭവിക്കും. അത് പറയുന്നത് ഈ ജന്മത്തിൽ സംഭവിച്ചില്ലെങ്കിൽ അടുത്ത ജന്മത്തിൽ സംഭവിക്കുന്നു. അതിന് ഒരു ഉദാഹരണം പറയുന്നു. ഇപ്പം വേദം ഒരാൾ അധ്യയനം ചെയ്യുന്നു, ഒരു ദിവസം രാവിലെ മുതൽ 12 മണി വരെ ഇരുന്ന് അധ്യയനം ചെയ്തിട്ട് ഒന്നും വരുന്നില്ല, അയാൾക്ക് തനിയെ ചൊല്ലാൻ പറ്റുന്നില്ല. പക്ഷെ ഇയാൾ അന്ന് കിടന്നുറങ്ങി, രാവിലെ എഴുന്നേറ്റൊക്കെയോ അത്ഭുതം എല്ലാം തനിയെ വരുന്നു. അങ്ങനെ വരാറില്ലേ, നമ്മൾ ശ്രമിക്കുമ്പോൾ നടക്കത്തില്ല, പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അതെല്ലാം ഓർമ്മയിൽ വരുന്നു. ഇതുപോലെ തന്നെ നിങ്ങൾ ഉപാസിക്കുക, ഇവിടെ പ്രത്യേകിച്ച് ഒരു അപരോക്ഷവും സംഭവിക്കുന്നില്ല, ചർമ്മജ്ഞാനവും ഒന്നും സംഭവിക്കുന്നില്ല, ഇടി വെട്ടിയതുപോലെയുള്ള ഒരു ജ്ഞാനം വരുന്നില്ല. പ്രയാസപ്പെട്ട ചത്താൽ മതി, അടുത്ത ജന്മത്തിൽ വാമദേവനെ പോലെ ചിലപ്പോൾ ഗർഭത്തിൽ വച്ചിട്ട് അങ്ങനെ സംഭവിക്കും. കൂടുതൽ പ്രതിബന്ധം ഉണ്ടെങ്കിൽ ഭരതനെ പോലെ, ചിലപ്പോൾ 2-3 ജന്മങ്ങളൊക്കെ വേണ്ടി വരും. സംഗതി സംഭവിച്ചിരിക്കുമെന്ന് ഗ്യാരണ്ടി തരികയാണ് ശാസ്ത്രം. പിന്നെന്ത് വേണം? ഇതാണ് രണ്ടു തമ്മിലുള്ള വ്യത്യാസം. Thank you.